ഭരണത്തിന് എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണത്തിന് വേണ്ടത് അയാൾക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം, രാഷ്ട്രമീമാംസ, രാഷ്ട്രതന്ത്രം, സാമൂഹ്യ ശാസ്ത്രം, നയതന്ത്രം, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് അറിവുണ്ടായാലേ ഒരാൾക്കൊരു നല്ല ഭരണാധികാര ആകാൻ പറ്റും. പിന്നെ അയാളുടെ വ്യക്തിപരമായ ഒരാളിന് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, അത്തരം വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അയാൾക്ക് ആത്മീയതയെ ആശ്രയിക്കും. എന്റെ കാര്യമായി പറഞ്ഞത് പഴയ കാലത്ത് ഇടുകയെന്ന് വെച്ചാൽ അത് ഇടപെടുന്ന പൗരോഹിത്യമാണ്. പൗരോഹിത്യമല്ല ആത്മീയത എന്ന് പറയുന്നത്. പൗരോഹിത്യം എന്ന് പറയുന്ന ആൾക്കാരെ ചൂഷണത്തിന് ഉപയോഗിക്കുന്ന കാര്യമാണ്. ആത്മീയത എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആത്മീയ ബലത്തിന് ഉപയോഗിക്കുന്ന കാര്യമാണ്. രണ്ട് രണ്ടാണ്. അപ്പോൾ ആത്മീയമായ ഒരു ബലം മനുഷ്യന് ആവശ്യമാണ്, അതിന് ആത്മീയത ഉപയോഗിക്കും. മറ്റേതെന്താണ്? കുതന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന മനുസ്മൃതി എന്ന് പറയുന്ന പൗരോഹിത്യത്തിന്റെ സൃഷ്ടിയാണ്. അപ്പോൾ അത് ഉപദേശിച്ചു കൊടുക്കുന്നത് രാജാവിന് കുതന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ചാണക്യതന്ത്രം അതുപോലെ ഒരു കുതന്ത്രമാണ്. അപ്പോൾ അതിൽ ചെറിയ അംശങ്ങൾ കാണുമായിരിക്കും. പക്ഷെ ആത്മീയത എന്ന് പറയുന്നത് നേരിട്ട് വ്യക്തിയെ മാത്രം സ്വാധീനിക്കുന്ന കാര്യം, അത് മറ്റൊന്നിനെ സ്വാധീനിക്കുന്ന കാര്യം. അങ്ങനെ നമുക്ക് ആത്മീയത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ തലയും മുട്ടയടിച്ച് കാവി കൊടുത്താലേ ആത്മീയതയുണ്ടോ? ഉണ്ടാവും. മനുഷ്യന്റെ മനസ്സിൽ നല്ല ചിന്തകളും നന്മയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീതി ബോധമൊക്കെ ഉള്ളത് തന്നെയാണ് ആത്മീയത എന്ന് പറയുന്നത്. അത് ഈ വേഷം കെട്ടിയവരെ കാണും, കൂടുതൽ പുറത്തുള്ള ആൾക്കാരിൽ കാണും. മനസ്സിലായി? അതുകൊണ്ട് ആത്മീയത എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക വെയിറ്റുള്ള സാധനമെന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ഈ ആത്മീയക്കാരെന്ന് ലേബൽ അടിച്ചുകൊണ്ട് നടക്കുന്നവരിലാണ് ആത്മീയത ഏറ്റവും കുറവുള്ളത്. സാധാരണ മനുഷ്യരുടെ അതിൽ കൂടുതൽ ആത്മീയത കാണും. അവരുടെ കൂടുതൽ നമുക്ക് നന്മ കാണാൻ പറ്റും, പരസ്പര സ്നേഹം കാണാൻ പറ്റും, സൗഹാർദ്ദം കാണാൻ പറ്റും, വിട്ടുവീഴ്ചകൾ കാണാൻ പറ്റും, പൊരുത്തക്കേടുകൾ കാണാൻ പറ്റും, പൊരുത്തം കാണാൻ പറ്റും. മറിച്ച് ഈ ആത്മീയ കൂട്ടങ്ങളെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഇപ്പോൾ പൊരുത്തക്കേടുകൾ, കലഹവും വഴക്കും അടിയും പിടിയും, എപ്പോഴെങ്കിലും അവർ സ്വസ്ഥമായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും? പറ്റത്തില്ല. അപ്പോൾ ആത്മീയത എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചു കളയരുത്. തല വടിച്ചു കളയുന്നതാണ് ആത്മീയത എന്ന് ധരിക്കരുത്. ഞാനീ തല പഠിക്കുന്ന ജലദോഷം പിടിക്കാതിരിക്കാനാണ്, എൻ്റെ ആത്മീയതയുടെ ഭാഗമൊന്നാണ്. ഇത് വളർത്തിയാൽ എനിക്ക് ജലദോഷം വരും. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു വിദ്യയാണിത്. പിന്നെ ഇപ്പം നര കാണാതിരിക്കാനും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വളർത്തി കഴിഞ്ഞാൽ ഞാൻ വയസ്സാണെന്ന് തോന്നി. കുറച്ചുകൂടെ കാരണം ചെറുപ്പമാണെന്ന് ആൾക്കാർക്ക് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിൽ കഴിഞ്ഞതിനകത്ത് വേറെ അർത്ഥമൊന്നുമില്ല. പഴയ കാലം ഇന്നത്തെ കാലം എന്നൊക്കെ പറയുന്നതിന് നമ്മുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വ്യക്തികളിലും ആത്മീയത ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിനൊരു ശാന്തി സമാധാനം ഉണ്ടാകും. അത് ആത്മീയത ഇല്ലെങ്കിൽ അവന്റെ ജീവിതം ആകെ തകടം മറിഞ്ഞായിരുന്നു. ഇത്രയേ ഉള്ളൂ. അത് ഏത് വ്യക്തിയിലും കാണും. അതിന് പ്രത്യേകിച്ചൊരു ആത്മീയതയ്ക്ക് വേണ്ടി ആത്മീയത അവകാശപ്പെടുത്ത പ്രത്യേക ഒരു വിഭാഗമൊന്നുമില്ല. പണ്ടൊക്കെ ആയിരുന്നു അതൊക്കെ, അല്ല ഇന്നങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കുന്നു, നിങ്ങൾ പുറത്തിറങ്ങി സാധാരണ ചെറുപ്പക്കാരൻ ചോദിച്ചു, അവർക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ അറിവാണ്. അവരിങ്ങനെ ആശ്രമത്തിൽ നിന്ന് പഠിക്കുന്നവരൊന്നും അല്ല. ഗുരുദേവന്റെ കൃതികളെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നു. പുറത്ത് ചെന്ന് സാധാരണ മനുഷ്യരോട് സംസാരിച്ച് നോക്കുക, ഇതിന് നിങ്ങളെക്കാളും സീരിയസ് ആയിട്ട് പഠിക്കുന്ന എത്ര പേരെ നമുക്ക് പുറത്ത് കാണാൻ പറ്റും? അതൊക്കെ ഉണ്ട്. നമ്മൾക്ക് നമ്മളെ കുറിച്ചുള്ള മിഥ്യാഭ്രമങ്ങളാണ്. എന്തോ ഭയങ്കര സംഭവമാണ് നമ്മൾ സ്വയം വിചാരിക്കുന്നത്. അതിനൊരു കാരണമാണ് ഈ വേഷഭൂഷാദിയുടെ. അത് ആ ഭ്രമം ഒന്ന് മാറ്റിയെടുക്കും. നമ്മൾ സാധാരണക്കാരെ പോലെ തന്നെയാണ്, നമ്മൾ സാധാരണക്കാരിൽ നിന്ന് വ്യത്യാസമില്ല. നമ്മൾ സാധാരണക്കാരനാണ്, അതിന് വ്യത്യാസമൊന്നും ആരിലുമില്ല എന്ന് സ്വയം മനസ്സിലാക്കും. ഈ പറയുന്ന പോലെ വ്യത്യാസം നന്മയും ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല നീതി ബോധവും നന്മയും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ജോലി ഒന്നും അടുത്ത ജോലി പോയത്. അതായത് നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഗവൺമെന്റിനോട്, മനസ്സിലായോ? വടക്കേ ഇന്ത്യയിൽ നിന്ന് എന്റെ ഗുരു എന്ന് വെച്ചാൽ എന്നെ ശാസ്ത്രമൊക്കെ പഠിപ്പിച്ചാല് കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു അപേക്ഷ കൊടുത്തു സർക്കാരിന്. അപ്പോൾ സർക്കാരിന് അപേക്ഷ കൊടുക്കുന്നു, ഇദ്ദേഹം അവിടുത്തെ ഒരു വലിയ മഠത്തിൻ്റെ അധിപതിയാണ്, ഇദ്ദേഹത്തിന് VIP പരിഗണന കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു MLA കൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനെ റെക്കമെൻഡ് ചെയ്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഒരു ഓർഡർ തരും നമുക്ക്. അങ്ങനെ ഒരു ഓർഡർ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് VIP എന്നുള്ളതാണ്, മനസ്സിലായി? വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ VIP എന്നുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്ന ഒരു പ്രധാന വ്യക്തി എന്നുള്ളതാണ്. അപ്പോൾ VIP പരിഗണന വന്നു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു വാഹനം നമുക്ക് കിട്ടുകയായിരുന്നു. അപ്പോൾ ആ വാഹനത്തിൽ അവർക്ക് അത് സ്ഥിരമൊന്നും കിട്ടത്തില്ല, എത്ര കാലം ഈ കേരളത്തിനകത്ത് സഞ്ചരിക്കുമോ അത്രയും കാലം. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കൊടുക്കണം, എന്ന് എവിടെ പോകുന്നു എവിടെ താമസിക്കുന്നു എല്ലാ ഡീറ്റെയിൽസും. നമ്മൾ പോകുന്നിടത്തെല്ലാം താമസിക്കുന്നിടത്തെല്ലാം അതാത് പോലീസ് സ്റ്റേഷനിൽ ആള് വന്ന് കാവലെയും, കാരണം ഒരു VIP എന്നുള്ള പരിഗണന കിട്ടും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ പേഴ്സൺ, ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിച്ച് വാങ്ങുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ചില ഇതുണ്ട്. അത് ഇപ്പോൾ ഒരു MLA പോകുമ്പം എസ്കോർട്ട് പോകുന്നില്ല, ഒരു MP പോകുമ്പോൾ പോകുന്നുണ്ട്, മന്ത്രി പോകുമ്പോൾ പോകുന്നുണ്ട്. അപ്പം VIP എന്ന് പറയുന്നുണ്ട്. ഇനി VIP അതിൽ തന്നെ പല ക്ലാസ്സുകളുണ്ട്, പല പല ക്ലാസ്സുകളുണ്ട് VIP പരിഗണന. അപ്പോൾ അത് നമ്മൾ അപേക്ഷ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ശൃംഗേരി മഠാധിപതി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗസ്റ്റ് എന്നൊരു പദവിയുണ്ട്. അപ്പൊ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് അത് ഗവൺമെന്റ് അംഗീകരിക്കുന്നതാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഒരു ഇപ്പൊ പോപ്പ് ഇന്ത്യയിൽ വരെയാണ് VVIP ആണ്, VIP ആണ്, അതിന് വേണ്ട സെക്യൂരിറ്റികളും മറ്റും അതിന് കൂടുതൽ പരിഗണനകളാണ്. അത് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട ഗവൺമെന്റിന് അങ്ങനെ ചില വ്യക്തികൾക്ക് അങ്ങനെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് വാങ്ങിക്കാം ആവശ്യപ്പെട്ടു. അപേക്ഷ കൊടുത്താണ് ഇപ്പൊ സച്ചിദാനന്ദ സ്വാമി കേരള സ്റ്റേറ്റ് വിട്ട് പുറത്തേക്ക് പോവുകയാണ്. ആ സ്റ്റേറ്റിലുള്ള ആരെങ്കിലും കൊണ്ടൊരു ഇങ്ങനെയാണ് ശിവരിമട ഇങ്ങനെ ആളാണെന്ന് പറഞ്ഞൊരു അപേക്ഷ അവിടെ ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഈ പരിഗണന എല്ലാം കിട്ടും, കൊടുക്കാനുള്ള വകുപ്പുണ്ട്. അത് ഒരിക്കൽ അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ പിന്നെ അത് കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ ആരെങ്കിലും അത് റെക്കമെൻഡ് ചെയ്യും. വലിയ വലിയ സ്ഥാപനങ്ങളുടെ അധികാരികളത് ആ പരിഗണന എന്ന് പറഞ്ഞാൽ സന്യാസിക്ക് മാത്രമുണ്ട്. ഇപ്പോൾ അദാനി അംബാനി ഇവിടെ വന്നാലും അവർക്കും കിട്ടും VIP എന്നുള്ള പരിഗണന. അവർക്ക് ഈ പറയുന്ന പ്രൊട്ടക്ഷനും എല്ലാ തരത്തിലുള്ള ഇതും അവർക്ക് കിട്ടും, ബിസിനസ്സുകാർക്ക് കിട്ടും, വലിയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെന്നുള്ള രീതിയിൽ. എന്ന് വിചാരിച്ചപ്പോൾ നമ്മളാരെങ്കിലും അപേക്ഷ കൊടുത്താൽ കിട്ടത്തില്ല, കാരണം ഡെസിഗ്നേഷൻ എന്നാലേ അത് കിട്ടത്തില്ല. അതും അങ്ങനെയുള്ള പരിഗണനകളുണ്ട്. സന്യാസിയാണ് എന്നുള്ളതിൻ്റെ പേരിലല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് കിട്ടുന്നതാണ്. അത് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യാം. അത് വിവേചനാധികാരം, അതാത് ഗവൺമെന്റിനാണ്. തിരിച്ച് അവരെ ഇവിടെ വന്നിട്ട് തിരിച്ച് എയർപോർട്ട് കൊണ്ട് വിടുന്നത് വരെ സർക്കാരിൻ്റെ വാഹനം ഉണ്ടായിരിക്കും, ഡ്രൈവർ ഉണ്ടായിരിക്കും, പോലീസ് കമ്പനി ഉണ്ടായിരുന്നു. അങ്ങനെ വരിക ഞാനിത് എഴുതി വാങ്ങിയാണ്. നമ്മള് അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഈ പഴയ കാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ കാര്യമായിട്ട് ഒന്നും, പഴയകാലത്ത് പുരോഹിതന്മാരാണ് സ്മൃതികൾ എഴുതുന്നത്. അപ്പോൾ അവർ നേരിട്ട് അന്നിതൊക്കെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നിരുന്നു എന്ന് വിചാരിച്ചിരുന്നു. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ആധ്യാത്മികമായ അറിവ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇതാണ് അതിന് ആവശ്യമുള്ള ആൾക്കാർ, ഭരണാധികാരികളിൽ അത് ആവശ്യമുണ്ട്, അതിനുള്ള താല്പര്യമുള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നെന്നിരിക്കും, ഉപദേശം നേടിയെന്നിരിക്കും. അതൊക്കെ ഇന്ന് സംഭവിക്കാം. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. നമ്മുടെ ഭരണത്തിൽ ഇടപെടാനൊന്നും ഇന്ന് സന്യാസിമാർക്ക് അവർക്കൊന്നും യാതൊരു അവകാശമുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഘടിത മതങ്ങൾ, സംഘടിത മതങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ആ സംഘടിത ശക്തി അവർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. അതെന്നത്തെ വോട്ട് ബാങ്കിന്റെ ഒരു വിഷയമാണ്. അത് ആത്മീയതയുമായി ബന്ധപ്പെട്ട വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. അത് ചൂഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് അവരുടെ ശരിയായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ശരിയാണ്, തെറ്റായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആണെങ്കിൽ അത് തെറ്റാണ് എന്നേ പറയാൻ പറ്റും. ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിക്കാൻ എല്ലാവർക്കും അവകാശമാണ്. അങ്ങനെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടിച്ച് അവകാശം ചോദിക്കുന്നുണ്ടെങ്കിൽ തെറ്റെന്ന് പറയാൻ പറ്റും. അത് ദുരുപയോഗം ചെയ്യണമെങ്കിൽ അത് തെറ്റ് എന്നേ പറയാൻ പറ്റും. അല്ല, സംഘടിക്കുന്നതൊക്കെ തെറ്റെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞ് തെറ്റാവത്തില്ല. തെറ്റാവില്ല. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. അത് ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ശരി, അങ്ങനെ തെറ്റാണ്. അത് ഒരിക്കലും പാടില്ല. നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ ഒരു പൗരൻ എന്ന് പറയുമ്പോൾ നിയമവ്യവസ്ഥയ്ക്ക് വിധേയനായി ജീവിക്കേണ്ടവനാണ്. വെല്ലുവിളിക്കുന്നവന്റെ സ്ഥാനം പുറത്തല്ല, പിന്നെ അവിടെയാണ് അകത്താണ്. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്നത്. ഒരു ഭാഗം, എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നതാണ്. അതായത് ധർമ്മം എന്ന് പറയുമ്പോൾ ഒന്ന് നിയമവ്യവസ്ഥയാണ്. പണ്ടും അങ്ങനെയായിരുന്നു, മനുസ്മൃതിയിൽ നിയമം ഉണ്ടാക്കി വെച്ചു ജാതിയുടെ അടിസ്ഥാനത്തിൽ, ഇന്ന ജാതിക്കാർ എന്നൊക്കെ പാലിക്കുന്നു. പിന്നെ മനുസ്മൃതി തന്നെ പറയും സാമാന്യ ധർമ്മങ്ങൾ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മൂല്യങ്ങളാണ്. ഒരു വ്യക്തി ജീവിതത്തിൽ പുലർത്തേണ്ട ചില മൂല്യബോധങ്ങൾ, ഇപ്പൊ അഹിംസ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും, ഇതൊരു മൂല്യബോധമാണ്, ഒരു വ്യക്തി പുലർത്തേണ്ടതാണ്. അപ്പോ ഡ്യൂട്ടി എന്ന് പറയും, ഡ്യൂട്ടി എന്ന് പറയുന്നത് മൂല്യബോധമാണ്. അത് അവകാശമുണ്ട്. രണ്ടു തമ്മിൽ ജസ്റ്റിഷ്യബിൾ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവകാശങ്ങൾ എവിടെയെങ്കിലും നിഷേധിച്ചാൽ നിങ്ങൾക്കത് ചോദ്യം ചെയ്യാം, നിങ്ങൾ കോടതി പോവാം. പക്ഷെ നിങ്ങളുടെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സർക്കാരിന് നിങ്ങളെ പേരിൽ നടപടി എടുക്കാൻ പറ്റും, പറ്റത്തില്ല. അത് എന്താണ്, നീതിന്യായ വിചാരണയ്ക്ക് വിധേയമായ കാര്യമില്ല. അതുപോലെയാണ് മൂല്യങ്ങളെന്ന് പറയുന്നത്. മൂല്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, നമ്മുടെ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. അത് വ്യക്തികൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അഹിംസ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ മറ്റേ അങ്ങനെയല്ല, അവകാശങ്ങളാണ്. രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ മനുസ്മൃതിയിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നെന്താണ്, സാമാന്യ ധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അത് മൂല്യങ്ങളാണ്. അതിൽ തന്നെ ഇന്ന് കാലഹരണപ്പെട്ട മൂല്യങ്ങളുണ്ട്. ശൂദ്രന്റെ സ്വത്ത് ബ്രാഹ്മണന് പിടിച്ചെടുക്കാം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാലഹരണപ്പെട്ട മൂല്യമാണ്. അതൊരു വ്യവസ്ഥിതിയും കൂടെയാണ്. രാജാവിന് പിടിച്ചെടുക്കാം, ശൂദ്രന്റെ ആണ്, ബ്രാഹ്മണന്റെ പിടിച്ചെടുക്കാൻ പാടില്ല. അപ്പോ അത് നിയമവ്യവസ്ഥിതിയാണ്. എന്നാൽ അവിടെ പറയുന്ന ഈ മനുസ്മൃതിയിലും പറയുന്നുണ്ട് അഹിംസയെ കുറിച്ച് പറയുന്നു. പക്ഷെ അഹിംസ എന്ന് പറയുമ്പോൾ ഇന്നത്തെ അഹിംസ, അന്നത്തെ അഹിംസ പറയുന്നത് എന്താണ്? ബ്രാഹ്മണൻ ശൂദ്രനെ ഹിംസിച്ചാൽ അത് അഹിംസയാണ്. അതിന് അത്ര വലിയ പാപമൊന്നുമില്ല. ആ സമയം ശൂദ്രൻ ബ്രാഹ്മണൻ ഹിംസിക്കുകയാണെങ്കിൽ അത് വലിയ പാപമാണ്. അപ്പൊ അഹിംസ വേറെ വേറെയാണ്. അപ്പൊ അഹിംസ എന്ന് പറയുന്ന മൂല്യത്തിനവിടെ ജാതിക്കനുസരിച്ച് വ്യത്യാസം. ഇന്നങ്ങനെ ഇന്നത്തെ ഭരണഘടന എന്ന് പറയുന്ന എല്ലാവർക്കും തുല്യതയാണ് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് ആരാരെ ഹിംസിച്ചാലും അവരുടെയൊക്കെ കുറ്റം എന്ന് പറയുന്നു ഒന്ന് തന്നെ, ശിക്ഷയുമുള്ളത്. അപ്പൊ മൂല്യബോധങ്ങളിലും വ്യത്യാസമുണ്ട്. മൂല്യബോധം നമ്മൾ വ്യക്തിപരമായി സൂക്ഷിക്കേണ്ട കാര്യമാണ് ജീവിതത്തിൽ. നിയമം എന്ന് പറയുന്നത് സമൂഹത്തിന് മുഴുവൻ ബാധകമായ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നു അഹിംസ എന്ന് പറയുന്ന ഒരു മൂല്യത്തെ ഒരു ദൈവം പറയുകയാണ്, മൂല്യം. പക്ഷേ ഈ മൂല്യം ഇപ്പോൾ എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. സ്വീകരിക്കാത്തവനെ ശിക്ഷിക്കാൻ അവകാശമുണ്ട്. സ്വീകരിക്കുന്നവനെ സംബന്ധിച്ച് അതൊരു ഡ്യൂട്ടിയാണ്. സ്വീകരിക്കാത്തവനെ സംബന്ധിച്ച് ഡ്യൂട്ടിയല്ല. മാംസം ഭക്ഷിക്കുന്നു വിചാരിച്ച് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഡ്യൂട്ടിപ്പെടുന്നതാണ്. രണ്ട് കാഴ്ചപ്പാടുണ്ടാവും. ചിലർക്ക് അത് കഴിക്കാമെന്ന് വരും, ചിലർക്ക് കഴിക്കാൻ പാടില്ല എന്ന് വരും. അപ്പം അത് വ്യക്തിയുടെ മൂല്യമായി സംരക്ഷിക്കുന്നവർക്ക് അതാകാം. അത് വ്യത്യാസമാണ്. അത് നിഷേധിക്കാൻ പറ്റില്ല. ഡ്യൂട്ടീസിൽ എല്ലാവരും പാലിക്കണം. പക്ഷേ വീഴ്ച ഒന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഡ്യൂട്ടിയാണ് ഒരാൾ മറ്റുള്ളവനെ സഹായിക്കുക എന്ന് പറയുന്നത്. സഹായിച്ചില്ലെങ്കിൽ നിങ്ങളെ പേരെല്ലാവർക്കും ശിക്ഷ നടപടി ശിക്ഷ നടപടി എടുക്കാൻ പറ്റത്തു. അത് സഹായിക്കുകയോ സഹായിക്കുകയോ ചെയ്യാം. അതാണ് അതൊരു മൂല്യബോധം എന്ന് പറയുന്നത്. ഡ്യൂട്ടി എന്നാണ് നമ്മുടെ സ്കീമിൽ പറഞ്ഞിരിക്കുന്നത്. അവരവരുടെ ഡ്യൂട്ടി ചെയ്യണം. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ബോർഡിനും മറ്റുള്ളവർക്ക് ഡ്യൂട്ടിയുമാണ്. നിരീശ്വരവാദം മാത്രമല്ല, മാറി വന്ന എല്ലാ കാര്യങ്ങളെയും ഗുരു രാജഭരണകാലത്ത് ജീവിച്ചിരുന്നെങ്കിലും ഗുരു ജനാധിപത്യത്തെ അംഗീകരിച്ചു. ജനാധിപത്യത്തെ അംഗീകരിച്ചു. ശിഷ്യനായ ഒരാളെ ഗുരു നിർദ്ദേശിച്ചെങ്കിലും തുടർന്ന് പിന്നെ ഗുരു എഴുതി വെച്ചെന്താണ്? എല്ലാവരും കൂടെ ചേർന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഗുരുവിനല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് രാജഭരണം എന്ന് പറയുന്നത് വളരെ വിനാശകരമാണ്. ജനങ്ങൾക്കൊന്നും ഇല്ല. രാജഭരണം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ ഏറ്റവും ഉറപ്പിച്ച ഒരു സാധനമാണ്. അതുകൊണ്ട് അന്ന് ജാതീയമായി പിന്നോക്കം എന്ന് കരുതി ഇരുന്നവർക്കെല്ലാം രാജഭരണം എന്ന് പറയുന്നത് വളരെ വിനാശകരമായ ഒരു അനുഭവമായിരുന്നു. അവർ ഒരു തരത്തിലും അവരെ ഉയർന്നു വരാൻ രാജഭരണം അനുവദിച്ചില്ല. അത് അതിനെ ഒരു വെല്ലുവിളിയായി കാണാതെ ഗുരുദേവൻ എന്ത് ചെയ്തു? അതിനെ മാറ്റി. ജീവിച്ചിരിക്കുന്ന അവർക്ക് അതിനു മാറ്റം കൊണ്ടുവന്നു. അതാണ് ഗുരുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് രാജഭരണത്തിന്റെ കീഴിൽ ഇരുന്നുകൊണ്ട് ഇതിന് മാറ്റം വരുത്താൻ ശ്രമിച്ചു. അതിനൊരു കാരണം രാജഭരണത്തിൽ രാജഭരണം ദുർബലമായതുകൊണ്ടാണ്. രാജഭരണത്തിന്റെ ശരിയായ കാലത്താണ് ഇത് സംഭവിക്കുകയെന്ന് വെച്ചാൽ പ്രയാസമാണ്. രാജഭരണം എന്ന് പറയുന്നത് ഇവിടെ ബ്രിട്ടീഷ് പ്രസിഡന്റ് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ രാജഭരണം ദുർബലമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പാശ്ചാത്യരുടെ കാഴ്ചപ്പാടില് സാമൂഹ്യ നീതിയെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാട് വേറെയായിരുന്നു. രാജാവിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ പുരോഹിതന്മാർ എഴുതി കൊടുക്കുന്ന സ്മൃതികൾ അനുസരിച്ചിട്ടാണ്. ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടി പുരോഗമിച്ചവരായിരുന്നു. കാരണം യൂറോപ്പിലൊക്കെ അപ്പോഴേക്കും എൻലൈറ്റ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാട് മാറി, പൂർണ്ണമായും മാറിയില്ല. അവിടെ ഈ അടിമ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇവിടുത്തെ പ്രാകൃതമായ വ്യവസ്ഥകളിൽ അവർ കൈകടത്താൻ തുടങ്ങി. ഇപ്പോൾ മാറി മറയ്ക്കാൻ പാടില്ല, അവർ നിയമം കൊണ്ടുവന്നു പാടില്ല. അടിമ വ്യവസ്ഥിതി മാറ്റാം, അവർ നിയമം കൊണ്ടുവന്നു, അതൊക്കെ അവരെ കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബ്രിട്ടീഷ് ഭരണം വന്നതുകൊണ്ട് അവർ കൈകടത്താൻ തുടങ്ങി. അവർ സാമ്പത്തികമായി ഇന്ത്യയെ ചൂഷണം ചെയ്തെങ്കിലും സാംസ്കാരികമായി ഇന്ത്യയിൽ മാറ്റങ്ങൾ വരുത്തി. രണ്ടു ഭാഗം നടന്നു. അവർ കച്ചവടക്കാരാണ്, അതുകൊണ്ട് അവരെന്ത് ചെയ്തു, സാമ്പത്തിക ചൂഷണം പരമാവധി നടത്തി. പക്ഷെ അവരുടെ സ്വാധീനം കൊണ്ട് ഇത്തരം മാറ്റങ്ങൾ വന്നു. ഇപ്പൊ ജാതി നോക്കിയിട്ടാണ് വസ്ത്രം ധരിക്കുന്നതെന്ന് പറയുന്നത്, അവർ തന്നെ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല ജാതി നോക്കി. അപ്പോൾ ജന്തുബലിയെ അതിനെ നിരോധിക്കുക, വസ്ത്രം ധരിക്കുന്നതിനുള്ള വിവേചനം, കമ്മലിടുന്നതിനുള്ള വിവേചനം, ഇങ്ങനെയുള്ള പല പ്രാകൃതമായ ജാതീയ വിവേചനങ്ങളും രാജാവ് രാജഭരണകാലത്ത് മാറ്റം വരാൻ കാരണം ബ്രിട്ടീഷുകാരുടെ ഇടപെടലാണ്. ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന് അവരോട് പറഞ്ഞുകൊണ്ടാണ് അതിനൊക്കെ രേഖകളുണ്ട്. അപ്പോൾ അത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഗുണവശമാണ്. സാമ്പത്തിക ചൂഷണം എന്ന് പറയുന്നതിന്റെ ദോഷം നമ്മൾ രണ്ടും കാണും. നമ്മുടെ എന്താണ് എം പി ഉണ്ടല്ലോ ശശി തരൂർ, അയാള് ലണ്ടനിൽ പോയിട്ട് ഭയങ്കരമായി പ്രസംഗിച്ചു. എന്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ ജി ഡി പിയെ തകർത്ത് ഇന്ത്യയെ ചൂഷണം ചെയ്ത്, അതൊക്കെ ശരിയാണ്, പക്ഷെ ബ്രിട്ടീഷുകാർ ചെയ്ത നല്ല കാര്യം അത് പറഞ്ഞില്ല. കാരണം പുള്ളിയുടെ പഠന വിഷയം എന്താകും എന്ന് പറയുന്നു, പുള്ളി വിദേശത്ത് പോയി ജീവിച്ച് അവിടെ കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഇന്ത്യയിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പുള്ളിക്ക് ശരിയായ ബോധം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയ ബ്രിട്ടീഷുകാർ കൊണ്ടാണ് ഗുരുദേവൻ എന്താ പറഞ്ഞത്, ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞത് ഒരു വലിയൊരർത്ഥമുണ്ട്. ബ്രിട്ടീഷുകാർ കൊടുത്ത പട്ടുമണയും കുമാരനാശയം എന്തുകൊണ്ട് സ്വീകരിച്ചു, കാരണം അങ്ങനെ ഒരു മുന്നേറുന്നതിന് അവസരം ഉണ്ടാക്കിയിരുന്നതിന് ബ്രിട്ടീഷ് ഭരണം വലിയൊരു പങ്ക് വഹിച്ചതുകൊണ്ടാണ് അത് സ്വീകരിച്ചത്. മറ്റുള്ളവർക്ക് അന്ന് എതിർത്ത് അവർ കൊടുക്കുന്നൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആശാൻ അത് പക്ഷെ സ്വീകരിച്ചു. അപ്പോൾ ആശാൻ അതുകൊണ്ടാണെന്ന് പറഞ്ഞു വേറൊരു ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി. പക്ഷെ ശരിക്കും ആശാൻ എന്തുകൊണ്ട് സ്വീകരിച്ചു, ആശാനെ പോലെയുള്ളവർക്ക് മുന്നോട്ട് വരുന്നതിന് അവസരം ഉണ്ടാക്കിയത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്, ബ്രിട്ടീഷ് ഭരണമാണ്. അതുകൊണ്ടത് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാംസ്കാരികമായ ഒരു മുന്നേറ്റം ഇവിടെ ഉണ്ടായത് ബ്രിട്ടീഷുകാരുടെ സ്വാധീനം കൊണ്ടാണ്. സാമ്പത്തിക നഷ്ടവും ഉണ്ടായി. രണ്ടും നമ്മൾ മനസ്സിലാവുന്നു. ഒരു വശം മാത്രം കൊണ്ട് ശരിയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് സമരം ചെയ്യാൻ പോയില്ല. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ആവശ്യമെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിക്കുക എന്നുള്ളതല്ല, ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങളിൽ നിന്ന് ആ കഷ്ടത അനുഭവിക്കുന്ന എന്റെ ജനങ്ങളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അപ്പോൾ അംബേദ്കറുടെ ജനങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ജനവിഭാഗങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ, അത് അനുഭവിക്കാത്തവർക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. സ്ത്രീയുടെ ഇതെന്ന് പറയുന്നത് അതിന് ജാതി വ്യത്യാസമുണ്ട്. സ്ത്രീ എന്ന് പറയുന്ന ഒറ്റ ജാതി, അത് ഏത് ജാതിയിൽ പറഞ്ഞാലും അവരെല്ലാം ചൂഷണത്തിൽ. ഞാൻ വീട്ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അതൊക്കെ വായിച്ചു. ഭട്ടതിരിപ്പാടിനെ പോലുള്ളവരുടെ കാഴ്ചപ്പാടുകളും അവരെഴുതിയത്. അത് എല്ലാ ജാതികളിലും പെട്ട ഈ അന്ന് മേൽജാതി എന്ന് കഴിഞ്ഞവരുടെ സ്ത്രീകളും പീഡനങ്ങൾ അനുഭവിച്ചിരുന്നവരാണ്. അതിന് ഒരു ജാതി വ്യത്യാസം പറയാൻ പറ്റില്ല. ഇല്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. ഗുരു മാറിയത് കൊണ്ടും വളരെ പുരോഗമനപരമായി ചിന്തിച്ചുകൊണ്ടാണ്. രണ്ടു തരത്തിലും ഉണ്ടായിട്ടുണ്ട്. ലോകം ഗുരുവിന്റെ അടുത്ത് വന്നവര് അന്ന് സഹോദരനയ്യപ്പന് വിദ്യാഭ്യാസം ചെയ്യാൻ ഗുരു ആശ കൊടുത്തു. അങ്ങനെയാണ് സഹോദരനയ്യപ്പന്റെ വിദ്യാഭ്യാസം മുമ്പോട്ട് പോയത്. അപ്പൊ അവരുടെ കാഴ്ചപ്പാടുകളെ ഗുരു ഉൾക്കൊണ്ട്. ഗുരു ഇങ്ങനെ ഏതൊരു ദന്തഗോപുരത്തിൽ ഇരുന്നുകൊണ്ട് ദിവ്യദൃഷ്ടിയിലൂടെ കണ്ട കാര്യങ്ങളൊന്നുമില്ല. സമൂഹത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് അവരുടെ അഭിപ്രായങ്ങളും ഗുരു മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു. അത് നമ്മൾ തമസ്കരിച്ചിട്ട് കാര്യമില്ല. അതാണ് ഇന്ന് ഗുരുവിനെ അവതരിപ്പിക്കുക. ഇന്ന് ഗുരുവിന് ആൾക്കാർ ആശ്രയിക്കുന്ന ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മാറ്റിക്കണം. ഇന്ന് ഗുരുവിനെ ആശ്രയിക്കുന്നത് ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്നെന്ന് വെച്ചാൽ മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങൾ, അതിന്റെ പരിഹാരത്തിനാണ് ആൾക്കാർ ഗുരുവിനെ ആശ്രയിച്ചത്. അവന്റെ സാമൂഹ്യ നീതി, അവന്റെ ജാതീയമായ വിവേചനങ്ങൾ പരിഹരിക്കുക, അവന്റെ വിദ്യാഭ്യാസം, അവന്റെ അവകാശം, അവന്റെ അവസര സമത്വം, ഇങ്ങനെയുള്ള ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്നത്തെ സമൂഹം ഗുരുവിനെ ആശ്രയിച്ചത്. ആ ഗുരുവിനല്ല ഇന്ന് നിങ്ങളും പഠിക്കുന്ന ഗുരു. എന്താണ് ലോട്ടറി അടിക്കാൻ വേണ്ടി ആൾക്കാർ പുഷ്പാഞ്ജലി നടത്തുന്ന ഗുരുവാണ്. ഒരുപാട് മാറ്റം വന്നു. അങ്ങനെ മാറ്റിയെടുത്തത് ആരാണ്? ഒരു വലിയ പങ്ക് നമ്മുടെ സ്വാമിമാർക്കും അത് ഈ പങ്കുണ്ട്. അങ്ങനെ മാറ്റിയെടുത്ത ഗുരുവിന്റെ യാഥാർത്ഥ്യം അതല്ല. അന്ന് ഗുരു എന്ത് ചെയ്തത്? ഒരു മനുഷ്യനായി മനുഷ്യരുടെ തന്നെ ജീവിച്ച് പിന്നെ ഇന്ന് വന്നപ്പോ എന്ത് ചെയ്തു? ഗുരുവിന് ഗ്ലാസ് കൂട്ടിനകത്താക്കി. എന്നിട്ട് ഇന്ന് ഗുരുവിനെ കാണുമ്പോ എന്ത് ചെയ്യണം? ഗ്ലാസ്സിൽ കൂടെ നോക്കണം. അതെ തന്നെ പുറംപോക്കുകളിലെല്ലാം. അപ്പോ ഗുരുവിനെ മാറ്റിക്കണം. ഗുരു മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് നിരന്തരം സംവദിച്ചുകൊണ്ടിരുന്ന ആളാണ്, അതിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ആളാണ്. ഗുരുവിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കുളിക്കാത്തതാണ് മനുഷ്യൻ. അതായിരുന്നു ഗുരുവിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കുളിക്കാത്തവൻ കുളിക്കുക, പഠിക്കാത്തവൻ പഠിക്കുക, നാറുന്നവന് നാട്ടം മാറ്റുക, ഇതൊക്കെ മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളായിരുന്നു. അവസരങ്ങളില്ലാത്തവന് അവസരം ഉണ്ടാക്കും. അങ്ങനെയുള്ള ഗുരുവിനെ ഇന്നെന്താക്കി മാറ്റി? ഇന്ന് ഇതിനെതിരായിട്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞ പ്രശ്നമാണ്. മാറ്റിയെടുത്ത ഗുരുവിനാണെന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഗുരു അങ്ങനെ ആയിരുന്നില്ല. ഗുരുവിന്റെ ജീവിതം വളരെ, നമ്മൾ വളരെ ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അടുത്തൊന്നും പോയി നോക്കേണ്ട കാര്യം. ഗുരു എന്തൊക്കെയാ ചെയ്തു? ഗുരു ഒരു മികച്ച സംഘാടകനായിരുന്നു. സംഘാടകനാണെങ്കിൽ സമൂഹത്തിൽ നിന്നാലേ പറ്റുള്ളൂ. ജനങ്ങളെയൊക്കെ പല തരത്തിൽ നിന്നു കഴിഞ്ഞാൽ അല്പജ്ഞന്മാരായ അഹങ്കാരികളായ ആൾക്കാരെ യോജിപ്പിച്ച് കൊണ്ടുവന്ന് അവരെ ഒരുമിച്ച് നിർത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഗുരു അന്ന് വലിയൊരു സംഘടനാ മികവാണ് ഗുരു കാണിച്ചത്. അതിന് അവിടെയാണ് ഗുരുവിന്റെ നയം, അവിടെയാണ് വ്യക്തം. പഠിക്കേണ്ടതാണ് ഗുരുവിന്റെ ജീവിതത്തെ. ആ രീതിയിൽ പഠിക്കണം. അല്ല, ഗുരുവിന്റെ ജീവിതത്തെ പഠിക്കുമ്പോൾ കള്ളക്കഥകളിലല്ല ഇങ്ങനെ ആകാശത്തോടെ പറന്നുപോയി മുറിക്കകത്ത് പൂട്ടിയിട്ട ഇതൊന്നുമല്ല പഠിക്കേണ്ടത്. ഇത്തരം കള്ളക്കഥകളല്ല. ശരിക്കും അതൊന്നുമല്ല ഗുരു എന്ന് പറയും. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ നയപരമായി ഇടപെട്ടു. വലിയൊരു മാറ്റം, ഒരു സമൂഹത്തെ എന്ത് ചെയ്തു? പടുകുഴിയിൽ നിന്ന് പിടിച്ച് കയറ്റി സമൂഹത്തിന്റെ സമത്വത്തിലേക്ക് കൊണ്ടുവന്നില്ലല്ലോ, സമൂഹത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവന്നു. അപ്പോ ഇന്ന് ഗുരുവിനെ സമീപിക്കേണ്ടത് ആ ഒരു കടപ്പാടോടുകൂടിയാണ്. അങ്ങനെയാണ് ഗുരുവിനെ സമീപിക്കേണ്ടത്. ഗുരു എന്താ ചെയ്തത്? അല്ലാതെ ആകാശത്തൂടെ പറന്നുപോയ അത്ഭുത ഗുരുവായിട്ടല്ല പറയുന്നത്. അപ്പോ അതിന് എന്താണ്, ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല, മനുഷ്യ സമൂഹം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെ ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കിയെടുത്ത് ജനങ്ങൾ. അപ്പോ ഇപ്പോ രണ്ട് കാര്യമാണ്, ഒരു കൂട്ടർ ചൂഷണം ചെയ്യപ്പെടുന്നവർ, വേറെ കൂട്ടർ ചൂഷകർ. ഇത് പഴയകാലം മൂലയുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഗുരു എവിടെ കയറി ഇടപെട്ടത്? ഈ ചൂഷണം ചെയ്യപ്പെട്ടവരുടെ ഇടയിൽ ഇടപെട്ടു, അവരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോ ഈ ചൂഷകർക്ക് മനസ്സിലായി ഇത് ചെയ്യാൻ പാടില്ലാത്തതാണെന്നാണ് അവർക്ക് ബോധം ഉണ്ടായത്. അവർക്ക് ബോധമായുണ്ടെന്ത് ചെയ്തു? അന്നുവരെ ചൂഷണം ചെയ്യപ്പെട്ടിരുന്ന സമൂഹങ്ങൾ ചൂഷണത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. അതെങ്ങനെ സംഭവിച്ചു? അത് ഗുരുവിന്റെ സ്വാധീനം കൊണ്ടാണ്. ഗുരു അങ്ങനെ ശക്തമായി ആ സാമൂഹികമായ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് മറ്റുള്ളവർക്ക് തിരിച്ച് ചിന്തിക്കാൻ തോന്നിയത്. ആ സാമൂഹികമായ ഈ വ്യക്തിനിഷ്ഠമായ മനോഭാവം, സാമൂഹിക മനോഭാവം രണ്ടുണ്ട്. അത് സോഷ്യൽ സയൻസിലെപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് സാമൂഹിക ശാസ്ത്രം. അപ്പോ ഈ ഗുരു ഇവിടെ ഇടപെട്ട് കഴിഞ്ഞപ്പം മറ്റേ സാമൂഹിക മനഃശാസ്ത്രം മാറി. ചൂഷണം ചെയ്യുന്നത് തെറ്റാണ്, ചൂഷകന്മാരുടെ മനസ്സിൽ തോന്നും. അപ്പോ അവരുടെ മനസ്സിൽ പരിവർത്തനം വരുത്തിയതുകൊണ്ട് ഗുരുവിനോട് അവരും കടപ്പെട്ടിരിക്കുന്നു. അവരൊരു പക്ഷെ അത് തിരിച്ചറിയുന്നില്ലായിരിക്കും. പക്ഷെ അത് ഇതിന് ചരിത്ര സാക്ഷിയാണ് ഈ സംഭവത്തിൽ. ഗുരു എന്താ ചെയ്തത്? ഗുരു എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഗുരു എങ്ങനെയാണ് സമൂഹത്തെ മാറ്റം വരുത്തിയത്? ഗുരു എല്ലാവർക്കും മാതൃകയായെങ്ങനെ? അതിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്നത് അതിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തണം. എന്നിട്ട് നമ്മൾ അതിൽ കണ്ടെത്തണം പല കാര്യങ്ങളും. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതിനിടയ്ക്ക് സംഭവിച്ച ഒരു വലിയൊരു ഇത് സംഭവിച്ചത്, ഈ ശിവരിയുടെ ഭരണം ചിലർ ഹൈജാക്ക് ചെയ്യുന്നു പോലെ പക്ഷത്ത് വെച്ചാണ് ഹൈജാക്കിംഗ് എന്ന് പറയും. അതുപോലെ ഗുരു വരുത്തിയ ഈ മാറ്റങ്ങൾ, ഈ സമൂഹ മാറ്റങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ ചില രാഷ്ട്രീയ സിദ്ധാന്തക്കാർ ഇതിനെ ഹൈജാക്ക് ചെയ്തതാണ്. ഇതൊക്കെ അവരുടേതാക്കി മാറ്റി. അത് ഇവിടെ ചരിത്രത്തിൽ സംഭവിച്ചാണ്. ആ ഗുരു ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഞങ്ങൾ ചെയ്തു, ഞങ്ങളാണ് കേരളത്തിൽ മാറ്റം വരുത്തിയെന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ച് ചില രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. അത് വളരെ ബുദ്ധിപരമായിട്ട് ചെയ്യും. അപ്പൊ ജനങ്ങൾ അതിന്റെ പുറകെ പോകാനുണ്ട്. അപ്പൊ ഗുരുവിന്റെ പ്രാധാന്യത്തെ മനഃപൂർവ്വം കുറച്ചു. അപ്പോ അതിന് ഏറ്റവും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. നമ്പൂതിരിപ്പാടാണ് അതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചത്. നമ്പൂതിരിപ്പാടിന്റെ ലേഖനങ്ങളത് ഒക്കെ വായിച്ചാൽ അത് ഒളിഞ്ഞും തെളിഞ്ഞും അതൊക്കെ പുറത്തു വരും. അതിന്റെ ഒക്കെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണം. ഗുരുവിന് അവര് ഒരു സൈഡിലേക്ക്, എന്നാൽ ഗുരുവിനെ അവഗണിക്കാനും പറ്റും. കാരണം എന്തുകൊണ്ട്? ഗുരുവിന്റെ പിന്നിലെ ആൾക്കാർ അവഗണിക്കാനും പറ്റും. പക്ഷെ ഇന്ന് പുറത്തു പറയാൻ ആർക്കും ധൈര്യം വരും. പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? ആ അതാ പറഞ്ഞത്. ഇത് ബോധപൂർവം ചെയ്തതാണ്. അതിനെതിരെ എന്താണ്, അതിനെതിരായിട്ട് ഒരു പ്രതിരോധമല്ല തീർക്കേണ്ടത്, അതിനെ ആക്രമിക്കാണ് വേണ്ടത്. അത് തെറ്റായ കാഴ്ചപ്പാടാണെന്ന് പറയാൻ ഇവിടെ ആളില്ലാതായിപ്പോ ഗുരുവിന്റെ അനുയായി. ഇനി ഗുരുവിന്റെ അനുയായികളിൽ തന്നെ ശരി, ഗുരു നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു എന്ന് കരുതുന്നവർ തന്നെ അതാണ് ശരിയെന്ന് വിചാരിച്ചാൽ അതിന്റെ പറയുന്നു അല്ലേ. അതായത് ഗുരു കൂടുതലും ചെയ്തു പറഞ്ഞില്ല, അതാണ്, അതാണ് ഗുരുവിന് സംഭവിച്ച കാര്യം. ഗുരുവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനറിയാം സമൂഹത്തിൽ, അതെല്ലാം ഗുരു ചെയ്തു. പക്ഷെ ആ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഗുരു എഴുതി മറിച്ചില്ല, തള്ളി മറിച്ചില്ല. ഈ ഒരു ഗ്യാപ്പുണ്ട്, ഇതാണ് ഈ നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള ആൾക്കാർ ഉപയോഗിച്ച് അവരെന്ത് ചെയ്തു, അവർ എഴുതി മറിച്ച്. അപ്പോൾ ഗുരുവിന്റെ അനുയായികളെല്ലാം എന്ത് ചെയ്തു, അങ്ങോട്ട് നോക്കി അത് പറഞ്ഞാണ് ശരി എന്ന് തിരിച്ചാൻ്റെ പറയും. അങ്ങനെ ഒരു ഹൈജാക്കിംഗ് കൂടെ നടത്തുന്നു. അത് ചെയ്തതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അത് ശരിക്കും പഠിച്ചിട്ട് അത് അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറയാൻ പറ്റിയ നല്ലതാണ്. എന്താണ് വേറെ ആരോടെയുള്ള സാമൂഹ്യ രക്ഷകർത്ത ഗുരുവല്ലാതെ അയ്യങ്കാളി ഉണ്ട്. അയ്യങ്കാളി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യങ്കാളി അംഗീകരിക്കണം. കാരണം പക്ഷേ അയ്യങ്കാളിക്കും മാർഗദർശനം കൊടുത്ത ആളാണ് ഗുരു. ഗുരുവിന്റെ പ്രവർത്തനങ്ങളാണ് അയ്യങ്കാളിക്ക് ധൈര്യം കൊടുത്തത്. അപ്പോ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയ്യങ്കാളി ധീരനായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിലെ അയ്യങ്കാളിയെ പോലെ ഒരാൾ ഒരു പെൺകുട്ടിയുടെ കൈയും പിടിച്ചും കൊണ്ട് ഒരു പള്ളിക്കൂടത്തിന്റെ വരാന്തി കയറി ചെല്ലുക എന്ന് പറഞ്ഞാണ് നോക്കണം. അന്നത്തെ ഉയർന്ന ജാതിക്കാരെന്ന് പറഞ്ഞിരുന്നവർ പോലും ചെയ്യാത്ത ഒരു കാര്യമാണത്. ആ സമയത്താണ് അടുക്കളയിലെ പെണ്ണുങ്ങളെ കുറിച്ച് വീട്ടിൽ പെട്ടതിരിപ്പാർ കരയുന്നത്. ആ സമയത്താണ് അയ്യങ്കാളി എന്ത് ചെയ്തത്, സ്കൂളിന്റെ വരാന്തി ചെന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു പഞ്ചമിയും കൊണ്ട്. അപ്പോ അയ്യങ്കാളി മഹാൻ തന്നെയാണ്, യാതൊരു സംശയം. പക്ഷേ ഗുരുവിന്റെ പ്രവർത്തന മണ്ഡലം അതിലും വലുതായി. വ്യത്യാസം എന്ത്, അയ്യങ്കാളി എന്തായാലും അംഗീകരിച്ച് പോകാൻ പറ്റുമെന്ന് പോട്ടെ. കാരണം അങ്ങനെ ഒരു എന്താണ് ഒരു കാർഷിക സമരം ആസൂത്രണം ചെയ്യുക 2 വർഷത്തോളം, എന്നിട്ട് അതിനെ വിജയിപ്പിക്കുക. അന്നത്തെ യജമാനന്മാരൊക്കെ അതിന് മുട്ടുമുടക്കുക, ഇതൊന്നും നിസ്സാര കാര്യം. അടിച്ചവനെ തിരിച്ചടി കൊടുക്കുക. അയ്യങ്കാളി ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷേ ഗുരുവിന്റെ ഒരു ഒരു പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് കുറച്ചുകൂടെ അത് വ്യാപ്തിയുണ്ടായിരുന്നു. ഗുരുവിന്റെ സന്ദേശങ്ങൾ തന്നെയാണ് അയ്യങ്കാളിക്കും ഒരുപാട് പ്രചോദനമായത്. സംഘടന കൊണ്ട് ശക്തരാക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ അയ്യങ്കാളിയും ചെയ്തു. ഗുരുവിനത് ചെയ്യാമെങ്കിൽ നമുക്കെന്തുകൊണ്ട് ചെയ്തുകൂടാമെന്നാണ് അയ്യങ്കാളി ചിന്തിച്ചത്. അപ്പോൾ അയ്യങ്കാളി ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല. അന്നത്തെ ആ ചുറ്റുപാടിൽ അയ്യങ്കാളിയെ പോലെ ഒരാൾ ഉയർന്നു വരിക എന്ന് പറഞ്ഞാൽ മഹാനായ അയ്യങ്കാളി തന്നെ പറയേണ്ടി വരും, ഒരു സംശയമില്ല. പക്ഷേ ഗുരുവിനെ കുറച്ച് കാണിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു. എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട്, അത് ഗുരുവിന്റെ അനുയായികൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. അതുണ്ട്, അത് ശരിയാണ്. അവളുടെ സ്വാമി അത് പറഞ്ഞിട്ടുണ്ട്. അവളുടെ സ്വാമിയും അയ്യങ്കാളിയെ പോലെ തന്നെ ധീരനായി പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷേ ഈ സമൂഹത്തില് വളരെ ക്രിയാത്മകമായ വളരെ ചലനാത്മകമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഗുരുവിന് കഴിഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് കഴിഞ്ഞു. അവരൊരുപാട് പ്രയത്നിച്ചു. ഗുരു ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിരുന്നു, അത് മൊത്തത്തിൽ സമൂഹത്തെ മാറ്റി. ഞാൻ ചൂഷിതരെയും ചൂഷകനെയും ഗുരു ഒരുപോലെ മാറ്റി. അങ്ങനെ ഒരു വ്യക്തിപ്രഭാവം ഗുരുവിനുണ്ടായിരുന്നു. അതാണ് ഗുരുവിന്റെ വിശേഷത. അങ്ങനെ ഒരു സ്വാധീനം ചെലുത്താൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അവര് അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ അവർ ശരി ശോഭിച്ചു, പക്ഷെ അത് അവിടെ ഒതുങ്ങി. ഗുരുവിന്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെയല്ല. കേരളത്തിലെ മുഴുവൻ സമൂഹങ്ങളിലും അത് വലിയ മാറ്റം സൃഷ്ടിച്ചു. അതാണ് ഗുരുവിന്റെ പ്രത്യേകത. അയ്യങ്കാളി സ്വന്തം ആൾക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചു, അവരിൽ മാറ്റം വരുത്തിയത് ശരിയാണ്. ഗുരു അങ്ങനെയല്ല. ഗുരുവിന്റെ പ്രവർത്തനം ഫലത്തിൽ വന്നു. ചൂഷകരുടെ ഇടയിൽ ഫലം ചെയ്തു, അത് വലിയ സ്വാധീനമുണ്ടാക്കി. ആണ് ഏറ്റവും പ്രധാനമായ ഒരു വ്യത്യാസം. പിന്നെ അത് മാത്രമല്ല, ഇന്നും ആർക്കും ഏത് സമൂഹത്തിനും ഏത് ലോകത്തും ഏത് ജനങ്ങൾക്കും പറയാമെന്ന ആശയങ്ങളാണ് ഗുരു അന്നേ പറഞ്ഞത്. ആർക്കും തള്ളിക്കറയാൻ വയ്യാത്ത കാര്യങ്ങളാണ്, ഭാവിക്കും ഉൾക്കൊള്ളാമെന്നുള്ള ആശയങ്ങളാണ് അന്ന് തന്നെ വളരെ വ്യക്തമായി ഗുരു നിർദ്ദേശിച്ചു. അന്നൊരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഗുരു സ്വയം മാറാൻ തയ്യാറായതുകൊണ്ടാണ്, മാറിക്കൊണ്ടേയിരുന്നു. ഈ പറയുന്ന വേദാന്തമൊക്കെ എത്രയോ പേരെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊന്നും തോന്നിയെന്ന്. പക്ഷെ ഗുരുവിന്റെ സാമൂഹ്യ വീക്ഷണം എന്ന് പറയുന്നത് അന്ന് വരെ ആർക്കും ഇല്ലാതിരുന്നാണ്. അതുപോലെ അതിലാണ് ഗുരുവിന്റെ പ്രാധാന്യം. അതിനെ റിവേഴ്സ് ചെയ്താണ് ശിഷ്യന്മാർ പലരും മനസ്സിലാക്കിയത്. ഗുരു എന്തോ വലിയ വേദാന്തം പറഞ്ഞത്, അത് അവർക്ക് വേദാന്തത്തെ കുറിച്ച് യാതൊരു ധാരണയില്ല, അതിന്റെ കുഴപ്പമാണ്. അതിന്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ്. ഗുരുവിന്റെ സാമൂഹ്യ ദർശനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അത് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്തതാണത്. അല്ലാതെ ഗുരു എഴുതി തട്ടും പുറത്ത് വെച്ചിരുന്ന പുസ്തകങ്ങളെല്ലാം സമൂഹത്തെ മാറ്റി. അതാണ് മാറ്റിയത്. ജനങ്ങൾ ഉൾക്കൊണ്ടത് അതാണ്, ഗുരുവിന്റെ ആ കാഴ്ചപ്പാടാണ്. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉൾക്കൊണ്ട് മാറ്റങ്ങൾ. അപ്പൊ ഗുരു ശരിക്ക് ഉഴുത് മറിച്ച് വേതച്ച് വെള്ളം കോരി വളർത്തിയെടുത്ത് കുറച്ചു പേരൊന്ന് കൊയ്തെടുത്ത് മനസ്സിലായി. എന്നിട്ട് പറഞ്ഞിട്ടൊക്കെ ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തത്, ഇതാണ് കേരളത്തിൽ സംഭവിച്ചത്. ഗുരു അവരെയും ഉൾക്കൊണ്ടതാണ്. രണ്ട് ഭാഗത്തു നിന്ന് സംഭവിച്ചു. രണ്ട് ഭാഗത്തു നിന്ന് സംഭവിച്ചു. ധർമ്മം ബാധിക്കാത്തവർക്ക് ധർമ്മം പ്രചരിപ്പിക്കാനും അവര് സാധാരണ പറയുന്ന ഒരു പ്രാഥമികമായ ഒരു കാര്യമാണ്. ധർമ്മം പാലിച്ചു, അതാണ് എന്റെ ഏറ്റവും വലിയ പ്രചാരണം എന്ന് പറയുന്നത്. അത് അല്ലെങ്കിൽ നമ്മൾ പ്രചരിപ്പിക്കാൻ പോകുന്നത് നമുക്ക് കഴിയാത്ത കാര്യം പ്രചരിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായി സസ്യാഹാരികളെ ജീവിതത്തെ മാംസം കൊടുക്കുന്നു, മാംസാഹാരി സസ്യം കൊടുക്കുന്നു തെറ്റാണ് ചെയ്യാൻ പറയും. നീ മിശ്രബുക്കായിരിക്കും, മനുഷ്യൻ മിശ്രബുക്കാണ്. നിങ്ങൾ മനുഷ്യൻ രണ്ടും കഴിക്കും, എല്ലാ ജീവിക്കും അത് പറ്റത്തില്ല. പശുവിന് പുല്ല് തിന്നാനേ പറ്റും, കടുവയ്ക്ക് മാംസം തിന്നേ മതിയാവും. പിന്നെ ഗതികെട്ടാ പുലി പുല്ലും തിന്നുമെന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ അത് ചത്തും പോകും. പുല്ല് അതുകൂടെ ഉണ്ട്, ഗതികെട്ടാ പുലി പുല്ലും തിന്നും പുല്ല് തിന്നും പുലി ചത്തും പോകും, അതുകൂടെ ചേർക്കണം, എന്നാലേ അത് പൂർത്തിയാവും. പ്രത്യേകിച്ച് അതിന് ഒരു രാഷ്ട്രീയത്തിനെതിരായിട്ടല്ല ഞാൻ പറയുന്നത്, യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മമതയില്ല, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരു അംഗമായിട്ടുമില്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് എതിർപ്പുമില്ല, ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തോടും എനിക്ക് അനുകൂലങ്ങളുണ്ടായിട്ട് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും. അങ്ങനെ എനിക്കൊരു രാഷ്ട്രീയ മമത ഒരു രാഷ്ട്രീയ പാർട്ടിയോടും തോന്നിയിട്ടില്ല. രാഷ്ട്രീയ ബോധമൊക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചാണ്. ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടും ഞാൻ കൂടെ പിടിക്കാൻ ഒരിക്കലും പോയിട്ടില്ല. ഞാൻ അതിന്ന് എനിക്ക് ചെറിയ കാലത്തെ അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നു, ഇത് നമ്മളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് കക്ഷി രാഷ്ട്രീയം. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടും ജീവിതത്തിൽ പ്രവർത്തിക്കാനേ പോയിട്ടില്ല. വിദ്യാഭ്യാസ കാലത്ത് പോലും പലതരത്തിലുള്ള എല്ലായിടത്തും കാണുമല്ലോ യൂണിയനും അതും ഇതുമൊക്കെ, ഞാൻ ഒന്നിനും ചേർന്നിട്ടില്ല. ഞാൻ അതിൽ നിന്ന് പതുക്കെ മാറി നിന്നിട്ടേ ഉള്ളൂ, ഒന്നിനും ഞാൻ ചേർന്നിട്ടില്ല. രാഷ്ട്രീയ ബോധം വേറെ, കക്ഷി രാഷ്ട്രീയം വേറെ, രണ്ടും രണ്ടാണ്. പിന്നെ രാഷ്ട്രത്തിൻ്റെ നന്മ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതും പിന്നെ പ്രവർത്തിക്കുന്നു രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കക്ഷി രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് പല കാരണങ്ങളുണ്ട്. കക്ഷി രാഷ്ട്രീയത്തോട് നമുക്ക് യോജിക്കാൻ വയ്യാത്ത എന്താണ്, ഒന്നത് മൂല്യാധിഷ്ഠിതമാണ്. കക്ഷി രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ അതൊരു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമായിരിക്കണം, എന്തെങ്കിലും ഒരു അവർക്കൊരു മൂല്യം വേണം. ഇങ്ങനെ മൂല്യാധിഷ്ഠിതമല്ലാതെ ജനാധിപത്യ ഇന്നത്തെ രാഷ്ട്രീയത്തിനും ജനാധിപത്യം തന്നെയാണ് നിൽക്കുന്നത്, പക്ഷെ അതെന്ത് ചെയ്യും, ജനാധിപത്യത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ടായിക്കൊണ്ടേയും ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിക്കൊണ്ടേയും അത് വിജയകരമായൊരു ജനാധിപത്യം ആകത്തില്ല. മനസ്സിലായി? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി, ആ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ അധികാരമാണ്. അപ്പോൾ എതിർ രാഷ്ട്രീയ കക്ഷി ഓപ്പോസിഷൻ അവരിൽ ആരെങ്കിലും ഒരു അഴിമതി നടത്തിക്കഴിഞ്ഞാൽ ഈ ഭരിക്കുന്ന കക്ഷി എന്ത് ചെയ്യും, അവിടെ ചെന്ന് റെയ്ഡ് ചെയ്യും. നല്ല കാര്യമൊന്നും ദോഷമൊന്നുമില്ല. പക്ഷെ അതേ അവൻ തന്നെ ഇവരെ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ റെയ്ഡ് ചെയ്യില്ല. ഇതാണ് മൂല്യാധിഷ്ഠിതമല്ലാത്ത രാഷ്ട്രീയം. രണ്ടായാലും അത് ചെയ്യണം. അപ്പൊ അങ്ങനെ അല്ലാത്ത രാഷ്ട്രീയത്തിൽ നമുക്ക് ചേരാൻ പറ്റത്തില്ല, രാഷ്ട്രീയ കക്ഷിയുടേതായി പോകാൻ പറ്റത്തില്ല. പിന്നെ ആൾക്കാർ പോകുന്ന എന്താണ്, ഇന്നിപ്പോ ആൾക്കാർ രാഷ്ട്രീയത്തിൽ പോകുന്നത് ഈ രാഷ്ട്രീയ നേതാക്കന്മാര് രാഷ്ട്രീയം കൊണ്ട് നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. അധികാരം കൈ വന്നു കഴിഞ്ഞാൽ പണം വരും, സ്ഥാനമാനങ്ങൾ വരും, പ്രശസ്തി വരും. അപ്പൊ ഇതിന്റെ പങ്ക് പറ്റാനാണ് ഒരാൾ രാഷ്ട്രീയത്തിൽ പോകുന്നത്. ശിവരിയിലെ സ്വാമിയാർ പറയുന്നത് നമുക്ക് ആ ഇന്ന മന്ത്രിയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേട്ടം ഉണ്ടാക്കാവുന്നതാണ്. മനസ്സിലായോ? അവന്റെ കൂടെ നിന്ന് നേട്ടം ഉണ്ടാകുമ്പോൾ അവന്റെ കോട്ടങ്ങളും പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. ഇവരെല്ലാം ബബിയ മുതലകളാണ്. അതറിയുന്നില്ല അതിനെ എന്ത് ചെയ്യുന്നു എന്ന്. ആൾക്കാർ ആരാധിക്കുന്നു അതോ കൊല്ലുന്നു, അതിന്റെ മുമ്പിൽ എന്തിട്ട് കൊടുക്കുന്നു, പായസച്ചോറ്. അത് കഴിക്കും വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട്. അതുപോലെയാണ് നമ്മളെ സ്വാമിമാർ. എല്ലാം ബബിയകളാണ്, ഇവർക്കറിയത്തില്ല. അതിന് അതല്ല കഴിക്കേണ്ടത്. അതിന് കഴിക്കേണ്ടത് നല്ല ചിക്കനും ബീഫും ഒക്കെയാണ് വേണ്ടത്. പക്ഷെ അതിനറിയത്തില്ല. നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ കൂടെ നിന്ന് നിങ്ങൾ ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അവൻ അവനെന്തിനു വേണ്ടിയിരിക്കുന്നു? അവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവനിപ്പോ കോട്ടങ്ങൾ വരും, അതിന്റെയും പങ്ക് നിങ്ങൾക്ക് കിട്ടും. അല്ലേ? പണ്ട് വാത്മീകി എടുത്ത് പറഞ്ഞിട്ട്, വാത്മീകി അല്ലെ, വാത്മീകരെടുത്തല്ലേ പറഞ്ഞു. ഒരു കഥയുണ്ടല്ലോ, എന്താണ്? കഥകളൊന്നും പഠിച്ചിട്ടില്ല. ആ അതെ, അതുപോലെ അങ്ങനെ നേട്ടത്തിന് വേണ്ടി പോകരുത്. നേട്ടം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? നമ്മൾ നമുക്ക് അർഹതപ്പെട്ടതെന്തോ, അതിനപ്പുറം നേട്ടത്തിലേക്ക് കണ്ണു വയ്ക്കാൻ പോകരുത്. നമുക്ക് നിങ്ങൾക്കിപ്പോ എന്താണ്, നിങ്ങളൊരു ആശ്രമത്തിൽ വന്നു, ആശ്രമത്തിൽ വന്ന് നിങ്ങൾ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജീവിക്കുന്നു. നിങ്ങൾക്ക് ഡീസന്റായി ജീവിക്കുന്ന ഡീസന്റായ ഒരു ജീവിതം നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് കിട്ടണം. അതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് ആവശ്യപ്പെടാനില്ല. നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല. നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡായ ജീവിതം, അത് നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യമാണ്. അതിനപ്പുറം നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യം അത് മതിയല്ലോ. ഒരാൾക്ക് അതിൽ കൂടുതൽ എന്താ വേണ്ടത്? സ്റ്റാൻഡേർഡ് ലൈഫ് എന്ന് പറയുന്നതാണ് ഒരു സർക്കാരിന് ഒരു പൗരന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ലൈഫ് അത് നിങ്ങൾക്കുണ്ടാവും. അതായത് അതുപോലെ പ്രസ്ഥാനത്തിന് ഒരു സർക്കാരിൽ നിന്ന് കിട്ടേണ്ടത് എന്താണ്? അങ്ങനെയുള്ള സ്റ്റാൻഡേർഡായ കാര്യങ്ങളാണ്. അതിനപ്പുറം അഭീതമായ അനർഹമായ ആനുകൂല്യങ്ങൾ വ്യക്തിപരമായി സമ്പാദിക്കുന്നത് അത് മുന്നിച്ചുതിയാണ്. അവരുടെ നേടാൻ പാടില്ല, വ്യക്തിപരമായും നേടാൻ പാടില്ല, പ്രസ്ഥാനവും നേടാൻ പാടില്ല. അപ്പൊ അവിടെ മുന്നിച്ചുതിയിടുക. നിങ്ങൾ ബബിയകളാകരുത്. ബബിയ തന്നെ പേരല്ലേ ബബിയ. ഏത്? അതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞ് കേട്ട് നോക്കിയാണ്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്റെ ഡീറ്റെയിൽസ് അല്ല. ഇവിടെ വന്നിരിക്കുമ്പോഴേ കേൾക്കാറുള്ളൂ, അല്ലാത്തതൊന്നും കേൾക്കാറില്ല. ഈ ക്ലാസ്സുകൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു? അതിലാരെങ്കിലും ബോംബ് വെച്ച് തുടങ്ങി നോക്കണം. ശരി.